കഴിഞ്ഞ ദിവസം പറഞ്ഞ സൂത്രം വൃത്തി പഴയത് എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലേ മുമ്പോട്ടുള്ള പോക്ക് സുഗമം ആകത്തുള്ളൂ. പിന്നെ മനസ്സിലാകുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൂത്രങ്ങളൊക്കെ നോക്കിയായിരുന്നു, പഴയ സൂത്രങ്ങൾ ആരെങ്കിലും നോക്കിയോ? തീഷസഹരുഭലുപരിഷ എന്താണ് എന്റെ വൃത്തി? കൊള്ളാം. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം ചോദിച്ചെന്നേ ഉള്ളൂ. അതോ യുക്തിൻ കർത്തോഹോ എന്താണ് എന്റെ വൃത്തി? അത് യുക്സ്യാദെന്ന് പറഞ്ഞാൽ വൃത്തിയാവും. അദന്താത് പരസ്യമാണ്. ആദന്താത് ധാതോഹോ യുക്സ്യാത് ചിണി ഞണിതി കൃത്തിച്ച, അത്രയും പറയണം. ഇന്നലെ പറഞ്ഞതെല്ലാം അറിയാമെങ്കിൽ ഗായക ശബ്ദത്തിലെ സൂത്രം വന്നത് ഗായക ആദ്യ ചുപദേശ അശിതി, പിന്നെ ബാക്കി ഏച്ചോയോ ആത്തോ യുക്ചൻ കൃത്തോഹോ. ഒന്ന് അങ്ങനെ അറിഞ്ഞിരിക്കണം. അല്ല, നിങ്ങളുടെ മുമ്പിൽ സിദ്ധാന്തകുമതിയിരിക്കുന്നു, ഒരു സിദ്ധാന്തകുമതിയിരിക്കുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി മടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഗതി അറിഞ്ഞിരിക്കണം. അറിയാൻ വയ്യാത്തവർ പുസ്തകത്തിൻ്റെ പൈസ ഓഫീസിൽ കൊണ്ട് അടയ്ക്കേണ്ടി വരും, അതിൻ്റെ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ. എന്നുവെച്ചാൽ അത് ശ്രമിക്കണം. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യതേ ഉള്ളൂ. നിങ്ങളൊരു ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാതെ ഇവിടെ വന്നിരുന്നാൽ പറ്റില്ല. കുറച്ച് ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നുലുത്രിച്ചോ അതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന സിദ്ധാന്തോതിയാണ് ഞാൻ നോക്കുന്നത്, അതിൻ്റെ വൃത്തിയാണ് വായിക്കുന്നത്. ധാതോ രേതോസ്ത കർത്തരി കൃത്യതി കർത്തൃത്വ യോരനാഗോ കാരക കർത്ത ഓഠും അർഹോ ഓഠ. ഇത് വായിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ രൂപമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ്. ഓഠ എന്നുള്ളതിൽ ഏത് സൂത്ര വിശേഷിച്ചു വന്നത്? സഹി വഹോരോത് അവർണസ്യത്വം. പിന്നെ ജ്യേഷ്ഠ ധത്വം ഷ്ടുത്വം ഠലോപം സഹോര അവർണസ്യ ഓത്വം ബോധ. കാരിക അത് നമ്മൾ സ്ത്രീപ്രത്യ പ്രകരണം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അത് വരുമ്പോൾ അത് മനസ്സിലാകും. കർത്രി അത് സ്ത്രീപ്രത്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗാംഗുടാദിഭ്യോ അഞ്ഞണിങ്ങിയത് അത് പഠിച്ചിട്ടുള്ളതാണ്. കുടാദികളിലെല്ലാം എന്തുവരും? അഞ്ഞണിങ്ങിയത് ഞെത്തനെത്തും അല്ലാത്തെല്ലാം എന്താവും? ഞിത്താവും. അപ്പോൾ പോകുന്നതിന് വിസുഗുണം വരുന്നില്ല. കുടിത അഞ്ഞണങ്ങി ചിത്വേർ നിത്വം കോടക എന്തുകൊണ്ട് അവിടെ അഞ്ഞണങ്ങി തീർ നങ്ങിത്വം കോടക ഗുണം വന്നു. മനസ്സിലായോ? നുല്ലാണോ ഒന്ന്? നിത്താണോ? നിത്തല്ലെങ്കിൽ എന്തോരം? നിത്താവും. നിത്താണെങ്കിൽ ഗുണം വരും. കുടിത അപ്പുറത്തിൽ നിത്തല്ല, അതുകൊണ്ട് എന്തായി? നിത്തായി, ഗുണം വന്നില്ല. കൂടക്കഹ നുല്ലായതുകൊണ്ട് എന്തായി? പഴയ സൂത്രങ്ങളാണേ. നിത്തായി, നിത്തായില്ല. വിജയ് വിചിത എട്ട് പരത്തിൽ വന്നു കഴിഞ്ഞാൽ വിചിത അതിൽ നിന്ന് നിത്താവും, ഗുണം വരത്തില്ല. ഹനസ്ത്വാച്ചോഹോ പഠിച്ചിട്ടില്ലേ? ഹന ഹനന് താവരും. എപ്പോ? അച്ഛണ്ണലോഹോ ചിണ്ണിന് വരത്തില്ല, നല്ലനും വരത്തില്ല. ഇവിടെ ഘാതകഹ നുല്ലാണ്. ഹനന് തകാരത്തിന് താവുന്നു, ഉപത വൃദ്ധി വന്നു, ഹോന്തെറിഞ്ഞേഷ കുത്തും വന്നു. ഘാതക ആത്തോയിക്ക് ദായക അവിടെ ആദന്തമാണ്. ദാഞ്ഞ ദാനെ നുല്ല് വന്നു, യുക്ക് വന്നു, ദായക. ഇതെല്ലാം പഴയ സൂത്രങ്ങൾ ഉള്ളതാണ്. ഘാതക എന്നിടത്ത് എന്താവുന്നത്? ഹനന്റെ നഗാരത്തിന് തകാരം വന്നു, അകാരത്തിന് കുത്തും വന്നു. ഹന്തി ഹത ഘ്നന്തി, ഘ്നന്തി എങ്ങനെയാണ്? അവിടെ എന്ത് വന്നു? കുത്തും വന്നു. അതിന് ഇവിടെ വന്നു. ഘാതക സാറിന് ഉപയോഗിക്കുന്ന ശബ്ദം അല്ല. ബിജയിട്ട് നമ്മൾ പഠിച്ചോ? ജനിവർദ്ധ്യോസ്ഥ ജനതാതു നല്ലു വന്നു കഴിഞ്ഞാൽ ജനക എന്ന് വരുന്നു. ജനിവർദ്ധ്യോസ്ഥ എന്ത് ചെയ്തു? ഉപതാവൃത്തിയെ നിഷേധിച്ചു. ജനന്റെ ഉപതയ്ക്ക് വൃത്തി വരേണ്ടതാണ്, നിഷേധിച്ചു. ജനക വധക വധഹിംസായാം വധക ജനിവധ്യോസ്ഥ ജനധാതു വധാതു ജനിവധ്യോസ്ഥ എന്താ വിധിക്കുന്നത്? നും വിധിക്കുന്നു. വൃത്തിയെ നിഷേധിച്ചു. അല്ല, ഇത് രതിജപോരാജി അതെന്താ വിധിക്കുന്നത്? നുമ്മ വിധിക്കുന്നു. രതുധാതുവിന് ഉണല്ലു വന്നപ്പം നുമ്മ വന്നിട്ട് രന്ധക ജംബക രഥിതാരഥ എന്നുള്ളത് നുമ്മ വരുന്നില്ല, കാരണം നേട്ടി അലട്ടി രഥേഹി, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല സൂത്രം. നുമ്മിനെ നിഷേധിക്കുന്നതുകൊണ്ട് അവിടെ വരുന്നില്ല, അതിന് വരും, അത് നമ്മൾ പഠിക്കും. രഥാദിഭ്യസ്ഥ സൂത്രം വികല്പമായിട്ടിട്ട് വിരിക്കുന്നു, കേട്ടു വരുന്നു. നുമ്മിനെ നിഷേധിക്കുന്ന ഈ സൂത്രം, അതിന് ചിലതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നാലും പൊതുവായി മനസ്സിലാക്കിയിരിക്കുക. മസ്തി നശോർ ജലി നമ്മ വിധിക്കുന്നു, മങ്ക്ത ടു മസ്ജോ ശുദ്ധവും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് മസ്ജ് മസ്തിരന്ധ്യാത് പൂർവ്വമെന്നും വാച്യ മാസ് നജ് അങ്ങനെ വരും. സ്കോ സമയോപാധ്യവരന്തേജ സകാലം പോയി വരുന്നുണ്ട്. എന്തുവരും? ചോക്കു കുത്തു. പൂർവത്തില് അനുസ്വാരം പരസവർണം മങ്ത. മനസ്സിലായോ? മസ്ജ് തൃച്ച്. അനട്ട് ധാതു അനട്ടാണ്. ഏതൊക്കെയാണ് ജാന്തത്തിന് അനട്ടുകൾ? ഉറച്ച് കേൾക്കുന്നില്ല പതുക്കെ. യജുജ് രഞ്ജ് രഞ്ച്, ബാക്കി അടുത്ത് വിജര്, ബാക്കി സഞ്ജു സഞ്ച് സർജ പഞ്ചദശ. അത് വന്നു, അതുകൊണ്ട് അനട്ട് ധാതുവാണ് മസ്ജ് തൃ. അന്ത്യാത്പൂർവ്വം നുമ്മ വരുന്നു മാസനജ്. സ്കോ സമയം ആദ്യം സകാരം പോയി ജല്ല് പരത്തി വന്നുകൊണ്ട് എന്തുവരും? ചോക്കു ചർത്തും ക. പൂർവത്തിൽ എന്തുവരുന്നു? അനുസ്വാരം പരസവർണം മങ് ത. രൂപം കൊടുത്തിട്ടുണ്ട് മങ് ത. അതിന്റെ പ്രക്രിയ വ്യാഖ്യാനത്തിൽ കൊടുത്തിരുന്നു. അടുത്ത് നംഷ്ഠ നശിത രഥാദിഭ്യസ്ഥ വികല്പമായിട്ട് വരുന്നുകൊണ്ട് രണ്ട് രൂപം വരുന്നു. വിട്ടു വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? മസ്തിനശോർ നും. അവിടെ നശ് ആയതുകൊണ്ട് എന്തോരും തായിരിക്കും. ശിവന്റെ പതിത്തെ തായിരുന്ന എന്തോരും ഇതൊക്കെ പഴയ സൂത്രങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പഴയ സൂത്രങ്ങൾ നോക്കിക്കൊണ്ടുവന്ന എളുപ്പമായിരിക്കും. ലഭലംബഹ ലഭേശ്ച എന്ത് വരുന്നു? നും വരുന്നു. ലംബക ചില സൂത്രങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ലബ്ധ നിത്തില്ല, അവിടെ നും വരുന്നില്ല. ലബ്ധ തകാരം അങ്ങനെ ധകാരമായി ഇത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ് തീഷസഹിത ഇച്ഛത്യാദേഹ പരസ്യത്താദേരാർദ്ദവാസ്യ സഹിത സൂഢ അവിടെ തീഷസഹ തിഷു സഹ ക്ഷമർഷനായി വികല്പായിട്ടിട്ട് വന്നു വരാത്ത പക്ഷം സോഢ സഹ്യോഹോരോധവർണ്ണസ്യ ഓർത്തും ഇതിത്രയും നമ്മൾ പഠിച്ചതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അടുത്ത സൂത്രം നോക്കുക. നന്ദി ഗ്രഹി പചാദിഭ്യോ ലോ നിനി അച നന്ദിശ്ച ഗ്രഹിശ്ച പച്ചച്ച നന്ദിഗ്രഹി പച്ച ഇതിനെതിരെ യുഗദ്വന്ദ്വം. നന്ദിഗ്രഹി പച്ച ആദർ ഏഷാം ബഹുവ്രഹി തേഭ്യ നന്ദിഗ്രഹി പച്ചാദിഭ്യ ദ്വന്ദ്വഗർഭ ബഹുവ്രഹി ബഹുവ്രഹിയുടെ അകത്ത് ദ്വന്ദ്വം നന്ദി ലുശ്ച നിനിശ്ച അച്ഛിച്ച നുണിന്യച്ച ഇതിരെതിരെ ബന്ധുണ്ട്. ഏകവനത്തിൽ വന്ന സമാഹാരം, ബഹുവനത്തിൽ വന്ന ഇതിരെതിരെ യോഗം. യഥാസംഖ്യം അനുദേശ സമാന യഥാസംഖ്യം വരും എന്നുവെച്ചാൽ നന്ദി ഗ്രഹി പച്ച എന്നുവെച്ചാൽ നന്ദ്യാദി ഗ്രഹ്യാദി പച്ചാദി യഥാസംഖ്യം നന്ദ്യാദിയിൽ നിന്ന് ലുപ് പ്രത്യയം ഗ്രഹ്യാദിയിൽ നിന്ന് നിനി പച്ചാദിയിൽ നിന്ന് അച്ഛ വൃത്തി പറഞ്ഞിരിക്കുന്നു നന്ദ്യാദേർ ലുഹു ഗ്രഹ്യാദേർ നിനി പച്ചാദേർ അച്ഛസ്യ ഇവിടെ മൂന്ന് പ്രത്യയങ്ങളാണ് വിധിക്കുന്നത്, മൂന്ന് ഗണങ്ങളാണ് ലു നിനി അച്ഛ. ആദ്യം വരുന്നത് നന്ദ്യാദി, നന്ദയതീതി നന്ദന ടു നദി സമ്പർദ്ധോ ഹേതു മതിച്ചൊണ്ണിച്ചു വന്നു നന്ദതി നന്ദയതി നന്ദിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ ആനന്ദിപ്പിക്കുന്നവൻ നന്ദനൻ പുത്രൻ സപ്ഞപേരായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോ നന്ദി ആണ് ഇവിടുത്തെ ധാതു, നിജന്തമാണ്. നന്ദിയിൽ നിന്ന് എന്ത് വരും? ഏത് പ്രത്യേകം വരുന്നു? ലു, ലുവിൽ എന്താ ശേഷിക്കുന്നത്? യു, ബാക്കിയെല്ലാം പോയി. നന്ദി യു യു വന്നു കഴിഞ്ഞാൽ പഴയ സൂത്രം വരുന്നു, ഏതാണോ? യൂരനാകു അന വന്നു. അപ്പോ നന്ദി അന നേരനടി എന്ത് ചെയ്യുന്നു? നീക്ക് ലോകം വരുന്നു. ഇപ്പോൾ നന്ദി അന നീക്ക് ലോകം വന്നു, നന്ദ് അന നന്ദന പ്രാദിവസഞ്ഞ സ്വദുത്പത്തി നന്ദനഹ നന്ദയതീതി നന്ദനഹ നന്ദിപ്പിക്കുന്നവനാണ് നന്ദനൻ. ആ ഗണത്തിൽ വരുന്ന മറ്റൊരു ശബ്ദമാണ് ജനം അർദ്ധയതീതി ജനാർദ്ദനഹ. ജനീ പ്രാദുർഭാവേ എന്ന് പറയുന്ന ധാതുവിൽ നിന്നോ ഭാവത്തിൽ ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ജനി വധ്യോസ് ഉദാവൃത്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ജനശബ്ദത്തിന്റെ അർത്ഥം ജനനം ജന്മം എന്നർത്ഥം. ജനം അർദ്ധയതി എന്ന് പറഞ്ഞാൽ എന്താണോ ജന്മത്തെ നശിപ്പിക്കുന്നു. അർദ്ധഹിംസായ അല്ലെങ്കിൽ ജനത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ പാപത്തെ, ജനം എന്നുള്ളതുകൊണ്ട് പാപം എന്നർത്ഥം കൊടുക്കണം, ജനത്തിന്റെ പാപത്തെ നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തർത്ഥം കൊടുക്കാം? ജനം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ, അവരെ നശിപ്പിക്കുന്നവൻ. എങ്ങനെയായാലും ജനാർദ്ദനൻ പലതരത്തിലും അർത്ഥം പറയാം. ജനേഹി അർദ്ധ്യത യാച്ചന്തേ ജനങ്ങളാൽ യാചിക്കപ്പെടുന്നവൻ. ജനങ്ങളെല്ലാം ആരോടാണോ യാചിക്കുന്നത് അർത്ഥകാമങ്ങളെല്ലാം, അവൻ ജനാർദ്ദനൻ. അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട്. അതുകൊണ്ടിത് അർത്ഥം പലതരത്തിലും പറയാം. അങ്ങനെ ഒരർത്ഥമുണ്ട്. ജനാർദ്ദനൻ ഇപ്പോ ജന ഉപപദമായിരിക്കുമ്പോ അർദ്ധധാതുവിൽ നിന്ന് എന്തുവന്നു, എന്താ വന്നത്? ജു വന്നു, യുവരനാകോ അന വന്നു, ജന അർദ്ദന ജനാർദ്ദന. ഇവിടെ ഒരു സംഭവം കൂടെ നടക്കണം. എന്താണോ എന്താണ് ജന അർദ്ധന എന്നിടത്ത് എന്ത് സംഭവിക്കണം? അത് മതിയോ? സമാസം സംഭവിക്കണം. ജനാർദ്ദനം കൂടെ കുടിച്ചേരണ്ടേ? അത് പഠിക്കണമെങ്കിൽ സിദ്ധാന്തമതിയുടെ സമാസം വേണം. ഉണ്ടോ? കയ്യിലുണ്ടോ സമാസം? ഉപപദമതി ഉപോധസമാസം ഉണ്ടോ കയ്യില്? സിദ്ധാന്തമതിയിലേ ഉള്ളൂ. അടുത്ത ദിവസം വരുമ്പം കൊണ്ടുവന്നാൽ മതി. എങ്ങനെ? അതിനകത്തുണ്ടോ? എല്ലാവരുടെയിലും വേണ്ടേ? എല്ലാവരുടെയിലും വേണ്ടേ? നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകം ഏത് പുസ്തകമാണ്? നാല് ഭാഗമുള്ളതാ? എത്ര ഭാഗം? അതിനകത്ത് ഇതിൽ വരത്തില്ലല്ലോ സമാസം. പിന്നെ എവിടുന്നു? അത് വേറെ സമാസത്തിന്റെ കാര്യമല്ലേ ചോദിച്ചു. സമാസം അധികം വരത്തില്ല. വലിയ പുസ്തകം എല്ലാം കൂടെ ഒരുമിച്ചുള്ളതിലാണെങ്കിൽ സമാസം. ആ പുസ്തകത്തിൽ സമാസം ഉണ്ടോ? ഇല്ല. അത് വേറെയാണ് സമാസസ്വരം. അത് വേറെ അസുഖം. ഭയമീനെ സമാസം വരുന്നു എന്ന് പറയും, അതിന്റെ വിശദീയമായിട്ടൊന്നുമില്ല. കാരണം അത് രഹസ്യദ്ധാന്തമതി വരുന്നതല്ല, വിശദമായിട്ട് ഉപസമാസം വരും. സിദ്ധാന്തമതി വേണോ? അതെപ്പോഴും കൈ ഇരിക്കണം. നാളെ എന്നുള്ളതല്ല എന്നും. ഇതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ആവശ്യം വരും. അപ്പൊ ജനമർദ്ദേഹത്തി ജനാർദ്ദന സമാസം നമ്മൾ പിന്നീട് നോക്കും. ഇവിടെ തുടർന്ന് വരുന്നതിലൊക്കെ ഒരു ഉപബോധ സമാസം, അവിടെ അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നോക്കാം. പുസ്തകം കയ്യിരുന്നാണ് ആ സമാസവും മനസ്സിലാക്കാം. അത് ഇവിടെ കൃദന്തത്തിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് ചർച്ച ചെയ്യാത്തത്. അതിൻ്റെ അകത്ത് ഒരുപാട് നിയമങ്ങളും അത് ഇതുമെല്ലാം ഉണ്ട്. അപ്പോൾ ജനാർദ്ദന ശബ്ദം വന്നു, അർദ്ധൻ വന്ന് ലു വന്ന് അന വന്ന് അർദ്ധന ജനവുമായിട്ട് സമാസം വന്നപ്പോൾ എന്തായി? ജനാർദ്ദന, ജന്മത്തെ നശിപ്പിക്കുന്നവനെന്ന് അർത്ഥം കൊടുക്കുക. ഈ ഗണത്തിൽ വരുന്ന ശബ്ദങ്ങൾ കാണിക്കുകയാണ്. മധും സൂദയതീതി മധുസൂദന. മധു എന്ന് പറയുന്ന അസുരനെ ഷൂദക്ഷരനെ നശിപ്പിച്ചവൻ ആണ് മധുസൂദനൻ. അവിടെ അങ്ങനെ തന്നെ മധു ഉപപദമായിരുന്നു. സൂദ് എന്നെന്തോ എന്നോ നന്ദിഗ്രഹി പച്ചാദിഭ്യോ ലുണിന്യത നന്ദിയാദി ഗണത്തിൽപ്പെട്ടതുകൊണ്ട് ലു വന്നു. സൂത് ലു വന്നാൽ എളുപ്പമാണ്. ലുവിന് അന വന്നിട്ട് സൂദന അർദ്ധ അന അർദ്ധന എന്നൊക്കെ വന്നതുപോലെ മധുവായിട്ട് സമാസം വന്ന് മധുസൂദന. വിശേഷണ ഭീഷയതേ ഇത് വിഭീഷണ. ഈ ഭീഷണൻ എന്ന് വെച്ചാൽ എന്താണ്? ഭയപ്പെടുത്തുന്നവനാണ്, കാണുന്നവരെയൊക്കെ ഭയപ്പെടുത്തുന്ന ആളാണ് ആര്? വിഭീഷണൻ. വലിയ യോദ്ധാവെന്നർത്ഥം. വിഭീഷണ ശബ്ദം ഇതിലാ വരുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഭീതാതുമാണ് ഞാൻ ബി ഭയേ. ലു വന്നു കഴിഞ്ഞാൽ അതിനെന്തുവരും? അന വരും. ഭീ അന ലു വന്ന അന വരും. അത് സാധാരണമാണ്, അത് വിശേഷിച്ച് ഒന്ന് പറയാൻ. ഭീ ലു അന വന്നു. ഭീ അന ഭിയോ ഹേതു ഭയഷുക്ക് ഒരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം എന്തുവരും? താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഷുക്ക് വരും. അപ്പൊ ഭീഷ് അന ഭീഷണ എന്ന് വരുന്നു. വിഭീഷണ ഇവിടെ പ്രധാനമായി വരുന്നത് ലൂൻ അന വരുന്നതാണ്. അധികമായിട്ട് ഭിയോ ഹേതുവേ ഷുക്ക് വന്നു. വിശൈ അത് വരാം. ഇതിപ്പോ ഒരു വ്യുത്പത്തി അർത്ഥം ഇവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. കാരണം ഭീധാതുവിൽ നിന്ന് ഭീഷണ എങ്ങനെ വരും? അപ്പൊ അതിനൊരു സൂത്രം വേണം പ്രത്യേകിച്ച്. എന്താണ്? അല്ല, ഷാ വരണ്ടേ വരത്തിൽ. അപ്പൊ ഭിയോ ഹേതുവേ ഷുക്ക് വന്നു. ഭയത്തിന് ഹേതു ആണെന്നുള്ള രീതിയിൽ ഷുക്ക് വരുന്നു. അല്ല, ഭീഷണം എന്ന് പറയാറില്ലേ. ഭീപൂർവത്തിൽ നിന്ന് ഭീഷണം. ലവണ ലൂഞ്ഞ് ഛേദന എന്തോന്നു? ലൂ വന്നു ആന വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം വരുന്നു? സർവധാതാളതാദിയോ ഗുണം അപാദേശം ലവ അന ലവ അന എന്നിരിക്കുന്നിടത്ത് നകാരത്തിന് അർത്ഥം ഇരിക്കുന്ന സൂത്രം ഏതാണ്? നമ്മൾ പഠിച്ചതനുസരിച്ച് വരത്തില്ല. എന്തുകൊണ്ട്? നിമിത്തമില്ല. ഋഷാഭ്യാം നോണസമാനപതി, അതിനൊരു സൂത്രമില്ല. പക്ഷെ ഇവിടെ നിപാതനം ചെയ്തുകൊണ്ട് അർത്ഥം, ഈ ഗണത്തിൽ നിപാതനം ചെയ്തിരിക്കുന്നോണ്ട് നത്തും വന്നു. ഛേദിക്കുന്നത് ഉപ്പ്. കുറച്ചെടുത്ത് വായിലിട്ട് നോക്കി നാക്ക് മുറിയും. ആ അതല്ലേ ഉള്ളു പണ്ട്. ഛേദിക്കുന്നതാണ് ഉപ്പ്. കല്ലുപ്പ് വായിലിട്ടാൽ നാക്കെല്ലാം മുറിയും. അതുകൊണ്ടാണ് ലവണം. ലുനാതി ക്രാതിയിൽ വരുന്നതാണ് ലൂഞ്ഞിച്ചേതിന്. ലുനാതീതി ലവണം. അതവിടെ പറയുന്നുണ്ട് നന്ദ്യാദികണേ നിപാതനാ നത്വം. നന്ദ്യാദി ഗണത്തിൽ നിപാതനം ചെയ്തിരിക്കുന്നുണ്ട് നത്വം വന്നിരിക്കുന്നു. ഇതിനകത്ത് വേറെയും ഉണ്ട്, എല്ലാം കൂടെ കൊടുത്തിട്ടില്ല. പുല്ലു വന്നാൽ ഇത്രയുള്ളൂ. അതിന് അനാദേശം വരുന്നത് പിന്നെ സമാസം വരിക. വിശേഷ കാര്യങ്ങൾ എന്തെങ്കിലും ഗണത്തിലുണ്ടെങ്കിൽ അതും വരുന്നു. ഗ്രഹ ഉപാദാനെ അടുത്ത് ഗ്രഹ്യാദി, അതിൽ നിന്ന് വരുന്ന നിനി വരുന്നു. ഗ്രഹ ഉപാദാനയിൽ നിന്ന് ഗൃഹണാദീതി ഗ്രാഹി നിനി വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഗ്രഹ അതോപുതായ വൃത്തി വരും. ഗ്രാഹ നിനി. നിനിയിൽ എന്താ ശേഷിക്കുന്നത്? ഇന്ന്. നകാരം പോയി, ഈ പോയി, ഇന്ന് ശേഷിക്കുന്നു. ഗ്രാഹിൻ സുവരുമ്പേ സൂത്രം വരുന്നു. ശൗച ഉപതയ്ക്ക് ദീർഘം വന്നു. ഗ്രാഹീൻ സുലോഭം നകാരോപം ഗ്രാഹീ ഗ്രാഹിണോ ഗ്രഹിക്കുന്നവൻ. മന്ത്രി മത്രിഗുപ്ത ഭാഷണെ രഹസ്യം പറയുന്നു. മന്ത്രി മത്രി ഇത് തോന്നും ധാതു പ്രകാരം എന്തോരും നും വരും. മന്ത്ര മന്ത്ര നിനി ഇൻ മന്ത്രിൻ സു സൗച്ച ഉപദാദീർഘം സുലോഭം നലോഭം മന്ത്രി മന്ത്രണോ മന്ത്രണ. സിങ് സ്വപ്നെ വിശയി വിശേഷേണ ശയിക്കുന്നവൻ. വി ശി എണ്ണിനി വന്നു കഴിയുമ്പോൾ യേസൂത്രൻ വരും. നെന്നി വരുമ്പോ വൃദ്ധ്യഭാവോ നിപാതനാത്. അച്ചോഞ്ഞുണിതിയാ വരേണ്ടത്. അവിടെ തന്നെ കൊടുത്തിരിക്കുന്ന എന്താണ്, ഇവിടെ വൃദ്ധി വരുന്നില്ല. എന്തുകൊണ്ട്? സൂത്രത്തിൽ നിപാതനം ചെയ്ത് അതുകൊണ്ട് ഗുണം വരും. ഗുണം അയ്യാദേശം വന്നു. വീശായ ഈ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. വീശായിൻ ബി ഷി ഇൻ ഗുണായാദേശം വന്ന് വീശായിൻ ഉപദാദീർഘ സുലോകം നല്ല വിശ ഈ അത് വൃത്തി വരേണ്ടാണ്, വിശായി എന്ന് വരേണ്ടാണ്. പക്ഷെ വിശയിന്ന് രൂപമുണ്ട്, അതുകൊണ്ട് കിണത്തി ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ വിഷയി ഷിഞ്ഞ് ബന്ധനെ സിനോതി ഇതി വി സിനോതി ഇതി വിഷയി ബന്ധിപ്പിക്കുന്നവൻ ബന്ധിക്കുന്നവൻ വിഷയി. വിഷയശബ്ദത്തിൽ നിന്നാണ് ഇനി പ്രത്യേകം ഒന്നും വിഷയി എന്ന് വരും. വിഷയോ അസ്യ അസ്ഥീതി വിഷയി അങ്ങനെയും വരും. ഇതങ്ങനെയല്ല, ബീപൂർവമായ ഷിഞ്ഞിൽ നിന്ന് എന്തുവരുന്നു? ധാത്വദേശ പ്രകാരം എന്തുവരും? സകാരം വരും. ബി സി ബി സി സ് ഇൻ ബി സിൻ ബി സി ഇൻ സി ഇൻ എന്നിടത്ത് എന്തുവരുന്നു? അവിടെയും പറയുന്നുണ്ട് ഇഹ ഷത്വമപി. ഇവിടെ ഷത്വം വരുന്നു, വൃത്തി അഭാവം നിപാതനം ചെയ്തു. ഷത്വം അപി എന്ന് പറഞ്ഞാൽ വൃത്തി അഭാവവും നിപാതനം ചെയ്യുന്നു. അപ്പൊ ബിഷയി അല്ലെങ്കിൽ ബിഷായി എന്ന് പറഞ്ഞു, ബിസായി എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? നിപാതനം ചെയ്തു. നിപാതനം കൊണ്ട് ഒന്നാണ് വിഷയി. ബന്ധിക്കുന്നവൻ വിഷയിയാണവൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ബന്ധിക്കുന്നവനാണെന്നർത്ഥം. വിഷയങ്ങളെ മുഴുകി കഴിയുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം. അത് വിഷയം തന്നെ. വിഷയം ബന്ധിപ്പിക്കുകയല്ല, ബന്ധിക്കുക. പിന്നെ ഇവിടെ ബിയുടെ പരത്തിൽ ഷകാരം ഇരിക്കുന്നു, ഷിഞ്ഞ് ബന്ധനയാണ്. ദാത്തോദേശാസ്തവന്നു ബി സി. ഇവിടെ ഷത്വം വരാമല്ലോ, ഈയുടെ പരത്തിൽ ഷകാരം ഇടുന്ന ഷത്വം വന്നൂടി. ഷത്വം വരാം. പിന്നെ ഇവിടെ എന്തിനു നിപാതിക്കേണ്ടി വന്നു? കാരണം സത്പദാദ്യോഹോ, പദത്തിന്റെ ആദിയിലുള്ള ഷത്വത്തെ നിഷേധിക്കുന്ന സൂത്രമുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. പദാദിയിലുള്ള സകാരത്തിന്റെ ഷത്വത്തിനെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിവാരണം ചെയ്യേണ്ടി വന്നത്. വിഷയി അല്ലെങ്കിൽ ഗുഭ്യാം വരച്ച അവതാന്തസ്യ ആദേശ തത്വേശ ആദേശ പ്രത്യാവേശ്യ സുശിഷ്യ ഷത്വം വരാം. പക്ഷെ സപ്പദാദ്യോ നിഷേധിക്കുന്നുണ്ട്, ഡിപ്പാദ്രം ചെയ്തു. പരിപുറത്തുള്ള ഭൂധാതുവിൽ നിന്ന് നിനി വന്നു. രണ്ട് രൂപം വരുന്നു, പരിഭാവി പരിഭവി. എന്നുവെച്ചാൽ ഭൂവിൽ നിന്ന് നിനി വന്നാൽ എന്തോ വരും, അച്ഛനെ വൃത്തി വന്നിട്ട് ആവാദിശം വന്നിട്ട് പരിഭാവി പരിഭവിക്കുന്നവൻ, പരിഭവമുള്ളവൻ പരിഭവിക്കുന്നവൻ. പക്ഷെ ഇവിടെ രണ്ട് രൂപം വന്നു, അതും നിപാതനം കൊണ്ട്. വൃത്തിയുള്ള രൂപവും വൃത്തിയില്ലാത്ത രൂപവും രണ്ട് രൂപം വന്നു, അത് നിപാതനമാണ്. പരിഭാവി പരിഭവി. അങ്ങനെ വികല്പമായി വരണ്ടേ, അതുകൊണ്ട് വികല്പം വിധിച്ചിട്ടില്ലല്ലോ. അച്ഛനടി ഒന്നാം നിത്യമായിട്ട് ഒരു രൂപം അല്ലേ വരത്തുള്ളൂ. അപ്പം വികല്പമാവണമെങ്കിൽ നിപാതനം ചെയ്യുന്നു. എന്നാണ് പാക്ഷികോ വൃദ്ധ്യഭാവോ നിപാത്യത, അത് തന്നെ പാക്ഷികമായി വൃദ്ധ്യഭാവത്തെ നിപാതനം ചെയ്യുന്നു. ഓ, എന്റെ ഇടയ്ക്ക് രണ്ടെണ്ണം വിട്ടുപോയല്ലോ. ഗ്രാഹി സ്ഥായി പറഞ്ഞായിരുന്നു, സ്ഥായി സ്ഥായി വിട്ടുപോയി. ഷ്ടാഗതി നിവർത്തു ദാത്വദേശാസ നിമിത്താപായ നൈമിത്തികസ്യപായ. ഇനി വരുമ്പോ സൂത്രം വരുന്നത് ആതോയുഗ് ചിൻകർത്തോഹോ യുക്ക് വരും. ബാക്കിയെല്ലാം പഴയതുപോലെ സ്ഥായി തിഷ്ടതീതി സ്ഥായി നിൽക്കുന്നവൻ. നേരത്തെ പറയാൻ വിട്ടു ഇതാ. സിദ്ധാന്തം അതിൽ ഇത്ര ഉദാഹരണം കൊടുത്തിട്ടില്ല. ഇത്ര ഉദാഹരണങ്ങൾ ഇതിലാ വരുന്നത്. ചില സൂത്രങ്ങൾ വരുമെന്നുള്ളതേ ഉള്ളൂ. പശ്ചാത്തലാകൃതി ഗുണ അച്ഛനൊരു പ്രത്യേകതയുണ്ട്. സർവധാതുഭ്യോ അച്ച് വക്തവ്യ, ഒരു വാർത്തികമുണ്ട്. ഏത് ധാതുവിൽ നിന്നും അച്ച് വരാം. കൊണ്ട് പശ്ചാത്തി ആകൃതികളുമായി കണക്കാക്കിയിരിക്കുന്നു. ഗുണമുണ്ട്. കൃ ധാതുവിൽ നിന്നും അച്ച് വന്നിട്ട് കര എന്ന് വരും. ധൃ ധാതുവിൽ നിന്നും അച്ച് വന്നിട്ട് ധര എന്ന് വരും. ഗുണം രപരം വന്ന കരധര. അതുകൊണ്ടാണ് ലക്ഷ്മീധര, ലക്ഷ്മിയാഹ ധര, ധരദീതി ധര. ലക്ഷ്മിയെ ധരിക്കുന്നവനാണ് ലക്ഷ്മീധരൻ. ശ്രീയാഹ ധര, ശ്രീയെ ധരിക്കുന്നവനാണ് ശ്രീധരൻ. ജലസ്യ ധര, ജലധര. അതിനുവേണ്ടി പ്രയോജനമുണ്ട്. അത് ഉപസമാസം പഠിക്കുമ്പോൾ അത് വ്യക്തമാകും. ഇങ്ങനെ ഒരു സംഭവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജലധാരയായി, ജലധര വരത്തില്ല. മേഘധാരയായി, മേഘധര വരത്തില്ല. നമ്മൾ ഉപസമാസത്തിൽ അത് ചർച്ച ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത് പശ്ചാത്തിര ആകൃതി ഗുണ. പശ്ചാത്തി ആകൃതി ഗുണമാണ്. എന്തുകൊണ്ട്? ശിവശമരിഷ്ടസി കരേ കർമ്മണി ഘടോ അടച്ച് ഈതി സൂത്രയോ കരോതേർ ഘടേ അസ്പ്രയോഗ. ശിവശമരിഷ്ടസി കരേ, കരശബ്ദത്തിന്റെ സപ്തമിയാണ് കരേ. കരശബ്ദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കൃ ധാതുവിൽ നിന്ന് അച്ച് വിധിക്കുന്നു ആ സൂത്രത്തിൽ. അല്ല കർമ്മണി ഘടോ അടച്ച് ഈ സൂത്രം, അതിന്റെ അർത്ഥമൊന്നും നോക്കണ്ട. ആ സൂത്രത്തിലെ ഘടശബ്ദം ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? ഘടചേഷ്ടായ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് അച്ച് വിധിക്കുന്നു. പക്ഷെ ഇതിന് രണ്ടിനും സൂത്രമില്ല. കൃ ധാതുവിൽ നിന്ന് അച്ച് വിധിക്കാനും ഘടധാതുവിൽ നിന്ന് അച്ചുവദിക്കാനും സൂത്രമില്ല. പക്ഷെ രൂപം വന്നിട്ടുണ്ട്. അത് ജ്ഞാപകമാണെന്ത്? പജാതി ആകൃതി ഗുണമാണ്. അതുകൊണ്ട് ഏത് ധാതുവിൽ നിന്നും വരാം. അതാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്, ധര കര എല്ലാം വരുന്ന അങ്ങനെയാണ്. പിന്നെ എങ്ങോ അച്ചിച്ച എന്ന് പറയുന്ന സൂത്രം പറഞ്ഞിരിക്കുന്നു. പഠിച്ചാണ് നമ്മൾ എങ്ങോ അച്ചിച്ച. എങ്ങനെ ലുക്കുവരും? അച്ച് വരവിരിക്കും. എങ്ങനെ ലുക്ക് വരുന്നു? അച്ച് വരവിരിക്കും. പക്ഷെ എങ്ങിന്റെ പരത്തിൽ അച്ച് പാണിനി വിധിച്ചിട്ടില്ല. എങ്ങിന്റെ പരത്തിൽ അച്ച് വിധിക്കാതെ എങ്ങനെ എങ്ങനെ ലുക്ക് വരുന്ന അച്ച് വരവിരിക്കുമ്പോ? വിധിയില്ല. അപ്പോ ആ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങിന്റെ പരത്തിൽ അച്ച് വരും. എന്തുകൊണ്ടത്? പശ്ചാതി ഗണത്തിൽപ്പെട്ടത് കൊണ്ട്. എങ്ങനെയും പശ്ചാത്തി ഗണത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. പശ്ചാത്തി ആകൃതി ഗണമാണ്. ആകൃതി ഗണമായതുകൊണ്ട് എങ്ങനെയും ഉൾപ്പെടുത്താം. അപ്പൊ എങ്ങിന്റെ പരത്തിൽ അച്ച് വരും, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലുക്ക് വരും? ഏത് കാരക ശബ്ദമൊക്കെ വരുന്നവരെ കാരാന്ന്. കാര വരുന്നതല്ല അങ്ങനെയാണ്. കാര വരുന്ന അങ്ങനെയല്ല, അത് കര വരുന്നത്. കാര വരണമെങ്കിൽ എന്ത് വേണം? ഖഞ്ഞ് പ്രത്യം വന്ന കാര വരും, വൃദ്ധി വരും. നിത്തോ നിത്തോ വന്ന എന്ത് വരും? കാര വരും. അതിന് സൂത്രമുണ്ട്, ഭാവാർത്ഥത്തിൽ ഖഞ്ഞ് വന്നാൽ മതി. പക്ഷേ കര വരാൻ സൂത്രമില്ല, അച്ച് വിധിക്കുന്ന സൂത്രമില്ല. കാരയ്ക്ക് സൂത്രമുണ്ട്, ഭാവാർത്ഥത്തിൽ ഖഞ്ഞ് വന്നാൽ മതി കാര എന്ന് പറയും. കര വരാൻ, അതുകൊണ്ടാണ് അച്ഛെന്ന് പറയുന്ന കാരണം. കൃതധാതുവിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മണ്യണ്ണു വരും, കുംഭകാരഹ. അവിടെയൊക്കെ കർമ്മണ്യണ്ണു വന്നിരിക്കുകയാണ്. കേവലമായ കാരശബ്ദം വേണമെങ്കിൽ കഞ്ഞു വന്നാലും വരാം. എന്നുവെച്ചാൽ നിത്തോ നിത്തോ വരത്തിൽ വന്നാൽ എന്ത് വരത്തുള്ളൂ? കാര വരത്തുള്ളൂ. അത് കുംഭകാര ശബ്ദം പഠിക്കുമ്പോൾ അവിടെ വരും. പക്ഷെ ഇത് കരശബ്ദമുണ്ട്. കുംഭം കരോതീതി കുംഭകാരഹ എന്ന് പറയുന്ന പോലെ ജലധര പോലുള്ള ശബ്ദങ്ങളും ശ്രദ്ധിക്കാവില്ല. അവിടെയൊക്കെ ജലധാരയായി. അതുകൊണ്ട് കരശബ്ദം പ്രത്യേകം വരുന്നതിന് കൃതാതുകളിൽ നിന്ന് അച്ചു വിധിക്കും. അച്ചു വിധിച്ചാൽ വൃദ്ധി വരത്തില്ല. അപ്പോൾ കാര വരത്തില്ല, കര വരത്തുള്ളൂ. അതുകൊണ്ടാണ് പജാതി ആകൃതികളുമായി സ്വീകരിക്കുന്നത്. ഈ കാരയായിപ്പോവും, കഞ്ഞോ അണ്ണോ ഒക്കെ വന്നിട്ട്. ഒരു വാർപ്പുണ്ടെങ്കിൽ എങ്ങനെ ശ്രദ്ധിക്കണം? കരോതീതി കരഹ, അച്ചു വരണം. എന്നിട്ട് കർമ്മണ കരഹ വാക്കുണ്ട്, കർമ്മത്തെ ചെയ്യുന്നവൻ. അങ്ങനെ പറ്റും. മറിച്ച് കർമ്മ കരോതീരി എന്ന് വിഗ്രഹിച്ച അറിവ് അങ്ങനെ വരും, കർമ്മകാര എന്നായി. ആ ഉപയോഗിക്കാം, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പാടുപെടുന്നു. രണ്ട് ഉപയോഗിക്കാം, കർമ്മക്കാര എന്നും പറയാം, കർമ്മകര എന്നും പറയാം. കർമ്മത്തെ ചെയ്യുന്നവൻ കരോതീതി കരഹ. ശബ്ദത്തിന് വ്യത്യാസമൊന്നും, കർമ്മം കരോതീതി കർമ്മക്കാര, അങ്ങനെയും വരാം. കർമ്മകരോതീതി കർമ്മക്കാര, ഒരിടത്ത് നല്ല് വരുന്നു, ഒരിടത്ത് അച്ചു വരുന്നു. അത് പൊതു സമാസം വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം അവിടെ ചർച്ച ചെയ്യും. അതുകൊണ്ട് പ്രജാതി ആകൃതികണമായി സ്വീകരിച്ചേ പറ്റൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രജാതിരാകൃതികള ശിവശമരിഷ്ടസി കരേ കർമ്മണി ഘടോ അടച്ചിതി സൂത്രയോ. സൂത്രത്തിൻ്റെ അർത്ഥം നമുക്കൂടെ ആവശ്യമില്ല. ഈ രണ്ട് സൂത്രങ്ങളിലും കരോതേർ ഘടേശ അച്ചു പ്രയോഗ. കരോതേ എന്ന് വെച്ചാൽ കൃ ധാതുവിൽ നിന്ന് അച്ചു പ്രയോഗം വന്നാണ് കരേ എന്നൊന്ന് സപ്തമീന്ദ്രം. ഘടേശ അച്ച് ഘട ധാതുവിൽ നിന്ന് അച്ചു വന്നിട്ടാണ് ഘട എന്ന് വന്നത്. അച്ഛപ്രത്യം വരെ എങ്ങനൊരു വിധാനാവസ്ഥ, അച്ഛപ്രത്യം പരമിരിക്കുമ്പോൾ എങ്ങോ അച്ഛിച്ച സൂത്രം ഇവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ പഠിച്ചാണ് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ലുക്ക് വിധിക്കുന്നു, അല്ല അല്ല, അത് കരശബ്ദം പരത്തിലിരിക്കും, അത് വരെ അവിടെ കരശബ്ദം നോക്കിയാണ്. നമ്മൾ സൂത്രം പഠിച്ചില്ലല്ലോ, കരശബ്ദം എങ്ങനെ വന്നു എന്നുള്ളതാണ്. കരശബ്ദത്തിന് അച്ച് കൃതാതിൽ നിന്ന് അച്ച് വന്നാലേ കരശബ്ദം വരും. പജാതി ഗണത്തിൽ കാണുന്നില്ല, വേറെ സൂത്രമില്ല. അപ്പോൾ പജാതി ആകൃതി ഗണമായിട്ട് എടുക്കുക. അപ്പോൾ കരശബ്ദം ഘടശബ്ദം എല്ലാം ശ്രദ്ധിക്കണം. ആ സൂത്രത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം, അത് വരും. അതുപോലെ അച്ഛപ്രത്യം വിധാനാശ്ച,